ആകാശത്തിലെ ചിങ്ങവയിലിൽ കൂട്ടരോടൊത്തു ഞാൻ കൂടെയിരിക്കേ. കൂട്ടുകൂടി ഞങ്ങൾ ഒത്തൊരുമിച്ച് വള്ളം കളി കാണാൻ പോയി വരട്ടെ. പോയി വരട്ടെ ഞങ്ങള് മൂത്ത കുന്നത്ത് വള്ളം കളി കണ്ട് ഞങ്ങൾ മടങ്ങിയെത്താം. അന്നു കിഴക്കേ മലയുടെ മേളിൽ എത്തി നോക്കിയിടുന്ന സൂര്യപ്രഭയിൽ കണ്ടു ഞാൻ നിന്നെ ആ പൂമരച്ചോട്ടിൽ. പൂക്കൾ പെറുക്കി നീ മാല കോർത്തിയിടും, ഇന്നു നിന്റെ കഴുത്തിൽ ഞാൻ മാല ചാർത്തിയിടും. മലർവള്ളി കൂടിയിൽ ഞാൻ നിന്നെ ഉറക്കും. ഓടിത്തലയുടെ തുഞ്ചത്തിരുന്ന് ഓളങ്ങളോടൊത്ത് തുള്ളിക്കളിച്ച് ഗ്രാമീണ സുന്ദരി നിന്നെയും കണ്ട് മാവേലി മന്നന്റെ പാട്ടുകൾ പാടി ഴഞ്ഞു പോകാം നമുക്ക് പുഴയിലൂടെ. പുലരിതൻ പുതുവെട്ടം പരന്നിടട്ടെ. വാർമുടി കെട്ടവൾ മെല്ലെ അഴിച്ച് മാരിവില്ലിന്റെ നിറമൊന്നു കാട്ടി. വാർമുടി കെട്ടവൾ മെല്ലെ അഴിച്ച് മാരിവില്ലിന്റെ നിറമൊന്നു കാട്ടി. ചെഞ്ചുണ്ടു മെല്ലെ ചുവപ്പിച്ചു കാട്ടി മാറിലേക്കൊന്നവളെത്തിച്ചു നോക്കി. അരയന്നം പോലെ അവൾ നടന്നു മെല്ലെ. അരയന്നം പോലെ അവൾ നടന്നു മെല്ലെ. ചെന്തെങ്ങിൻ പൂങ്കുല പൊട്ടി വിരിഞ്ഞ് ചെന്താമര ഇതൾ മെല്ലെ വിരിഞ്ഞ് ചെമ്പകപ്പൂവിൻ സുഗന്ധം പരന്ന് ആറ്റിലെ വെള്ളം കലങ്ങി തെളിഞ്ഞ് കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ. കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ. കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ. കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ. കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ. കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ. കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ. കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ. കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ. കുതിച്ചു പാഞ്ഞു ഞങ്ങളാ പുഴയിലൂടെ.